നമ്മുടെ വർണ്ണപക്ഷത്തെ വിശദീകരിക്കുക. പറയുന്നു വർണ്ണം, വർണ്ണങ്ങൾ, ഗോഹു എന്ന് പറയുന്നിടത്ത് ഗകാര ഉക്കാര വിസർഗ വർണ്ണങ്ങൾ, അത് കേൾക്കുന്ന സമയത്ത് ഗകാരത്തെ കേട്ട് അത് കഴിഞ്ഞ് ഔകാരത്തെ കേട്ട് അത് കഴിഞ്ഞ് വിസർഗത്തെ കേട്ട് കഴിയുമ്പോൾ ഓരോ വർണ്ണത്തെ കേൾക്കുമ്പോഴുള്ളിൽ ആ വർണ്ണത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകും. അങ്ങനെ ബോധമുണ്ടായി അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകും. ഗകാര ഔകാര വിസർഗങ്ങൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ അത് വളരെ വേഗത്തിലാണ്, വളരെ സൂക്ഷ്മമായ കാലഭേദമേ ഉള്ളൂ. കാരണം നമുക്കത് ഒരുമിച്ച് കേൾക്കുന്നത് പോലെയാണ് തോന്നുന്നത്, പക്ഷെ അത് ഒരുമിച്ചല്ല, സൂക്ഷ്മമായ സമയ വ്യത്യാസമുണ്ട് അവിടെ. ഓരോ വർണ്ണത്തെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോഴും അവിടെ സംസ്കാരം ഉണ്ടാകുന്നു. കേൾക്കുക എന്ന് പറയുമ്പം ആ വർണ്ണം പ്രകടമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. കാരണം വർണ്ണം നിത്യമാണ്, നശിക്കത്തില്ല. അപ്പോൾ അവസാനത്തെ വർണ്ണവും കേട്ട് കഴിയുമ്പോൾ വിസർഗം എല്ലാം പോയി, പിന്നെ ശേഷിക്കുന്ന എന്താണ്? ആ ബോധത്തിൽ നിന്നുണ്ടായ സംസ്കാരം. ആ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന സ്മൃതി, അതാണ് പിന്നീട് ശേഷിക്കുന്ന സ്മരണ. സ്മൃതി എന്ന് പറയുന്നത് എപ്പോഴും സംസ്കാരജന്യമാണ്, സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പ്രത്യക്ഷ സ്മൃതി, അതാണ് സാധാരണ സംഭവിക്കുന്നത്. നമ്മൾ ഓർമ്മ എന്ന് പറയും. ഇപ്പൊ പ്രത്യക്ഷമായി ഞാൻ ഇതിനെ കാണുന്നു, അല്പം കഴിഞ്ഞ് ഓർക്കുന്നു. ഇപ്പോ അനുഭവത്തിൽ നിന്നൊരു സംസ്കാരം ഉണ്ടാകുന്നു എന്നും അത് സ്മൃതിക്ക് ഹേതുവാകുന്നു എന്നും എല്ലാവരും അംഗീകരിക്കുന്നു. ഗോഹു എന്ന് പറയുന്ന ശബ്ദത്തെ നമ്മൾ കേട്ടുകഴിഞ്ഞ് അടുത്ത് നമ്മുടെ ബുദ്ധിയിൽ സംഭവിക്കുന്ന ഒന്നാണ് ഗോഹു എന്ന് പറയുന്ന സ്മൃതി. അതാണ് പദജ്ഞാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ പദജ്ഞാനം എന്ന് പറയുന്ന ഒരു സ്മൃതിയാണ്. ഈ പറയുന്നതെല്ലാം മീമാംസകരുടെ നിയമം അനുസരിച്ച് പറയുക. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്വൈതി സ്വീകരിക്കുന്നത് മീമാംസകരുടെ പക്ഷമാണ്. അതാണ് വർണ്ണായവ സാമസ്ഥ്യേന ഏകബുദ്ധി വിഷയതാം അബദ്ധിമാനാഹ എന്ന് പറയുന്നു. വർണ്ണമെല്ലാം കൂടിച്ചേർന്നിട്ട് ഗോഹു എന്ന് പറയുന്ന ഒരു ബുദ്ധിക്ക് വിഷയമാകുന്നു. അതിനാണ് പദജ്ഞാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു സ്മൃതിയാണ്, സ്മരണയാണ്. ആ ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന എന്താണ്? ആ ഗകാര ഔകാര വിസർഗങ്ങളായ വർണ്ണങ്ങളാണെന്നാണ്. സ്ഫോടമല്ല എന്നാണ് പറയുന്നത്. അപ്പോ വർണ്ണരൂപത്തിലുള്ള ആ പദം അതാണ് അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നത്. സ്ഫോടം ശബ്ദമല്ല. സ്ഫോട ശബ്ദം എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്. അനുവർണായവ സാമസ്ഥീന ഏകബുദ്ധി വിഷയതാം അവദ്യമാനാഹ പദം സിഹു. ആ വർണ്ണങ്ങൾ തന്നെ ഇതെല്ലാം നമ്മുടെ ബോധത്തിൽ വളരെ വേഗത്തിൽ സംഭവിക്കുകയാണ്. ശബ്ദം കേൾക്കുന്നു, ഓരോരോ വർണ്ണങ്ങളായി നമ്മൾ അറിയുന്നു, അറിഞ്ഞുടനെ തന്നെ അത് മറയുന്നു. അതിനൊരവസാനം ശബ്ദം ഉച്ചരിക്കുന്ന ആള് ഉച്ചാരണം അവിടെ അവസാനിപ്പിക്കുന്നു, പിന്നെ ശബ്ദശ്രവണം അവിടെ അവസാനിക്കുന്നു. ഉടനെ ഒരു സ്മൃതി ഉണ്ടാകുന്നു, അത് പദം. പദം സിഹു ഇത്രയും അംഗീകരിക്കുന്നു. പറയുന്നു ഈ പദം ത്തിൽ വിഷയമായിരിക്കുന്ന വർണ്ണങ്ങളാണെങ്കിൽ ഒരേ വർണ്ണങ്ങൾ തന്നെ പല പദങ്ങളിൽ വിഷയമാകുന്നുണ്ട്. അതിനോട് കൂടെ ഉദാഹരണം പറഞ്ഞ് കപിഹി പികഹ വർണ്ണങ്ങളൊന്നു തന്നെ. ഈ പദബോധത്തിന്റെ വിഷയം വർണ്ണങ്ങളാണെങ്കിൽ ഈ വ്യത്യാസം എങ്ങനെ വരുന്നു? കാരണം ഒരേ വർണ്ണങ്ങളാണല്ലോ വിഷയമാകുന്നത്. ഒരേ വർണ്ണങ്ങൾ വിഷയമാണെങ്കിൽ പദം ഒന്നായിരിക്കണം. ഇത് രണ്ട് പദമാണ്, കപിഹി വേറെ പികഹ വേറെ. ആ ബോധത്തിന് വിഷയമാകുന്നത് വർണ്ണങ്ങളല്ല, മറിച്ച് സ്ഫോടമാണ്. അതുകൊണ്ട് കപിഹി എന്ന് പറയുന്ന സ്ഫോടം വേറെ, സ്ഫോട ശബ്ദം, ശബ്ദസ്ഫോടം. പികഹ എന്ന് പറയുന്ന ശബ്ദസ്ഫോടം വേറെ. അതെന്ന് പറയുന്നതല്ല ഇവിടെ വർണ്ണവാദി പറയുകയാണ്. അല്ല, ഇവിടെ വിഷയമാകുന്നത് വർണ്ണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരേ വർണ്ണങ്ങൾ വിഷയം ആകുന്നുണ്ടെങ്കിലും പദത്തിൽ വ്യത്യാസം വരാം. അതാണ് അടുത്ത് പറയുന്നത് അത്ര വദാമ, ഈ കാര്യത്തെക്കുറിച്ച് പറയാം. സത്യവി സമസ്ത വർണ്ണപ്പെടുത്തിയ അവമർശവും യഥാക്രമ അനുരോധിന് ഏവ വിപീലിക പങ്ക്തി ബുദ്ധി ആരോഹന്തി ഏവം ക്രമ അനുരോധിന ഏവ വർണ്ണാഹ പദബുദ്ധിം ആരോക്ഷ്യന്തി. ഇതാണ് ക്രമം. ആദ്യം വർണ്ണബോധം, പിന്നെ പദബോധം. കപിഹി എന്ന് പറയുന്നിടത്ത് വർണ്ണബോധം എങ്ങനെ ഉണ്ടാകുന്നു? കക്കാരത്തെ കുറിച്ച് ബോധമുണ്ടാകുന്നു, അകാരത്തെ കുറിച്ച് ബോധമുണ്ടാകുന്നു, പകാരത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു, ഇകാരത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു, വിസർഗത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. ഇതിനൊരു ക്രമമുണ്ട്, കപഹി എന്ന് പറയുന്നിടത്ത്. അത് കഴിഞ്ഞ് പദബോധമുണ്ടാകുമ്പോൾ ആ ബോധത്തിൽ എന്റെ വിഷയം ഈ വർണ്ണങ്ങളാണെന്ന് പറയുന്നു. ഈ വർണ്ണങ്ങൾ ഈ ക്രമത്തിനാണ് അവിടെ വർണ്ണങ്ങൾ വിഷയമാകുന്നത്. അപ്പൊ വർണ്ണങ്ങൾ വിഷയമായാൽ പോരാ, ഏത് ക്രമത്തിലാണോ ആ വർണ്ണങ്ങളെ ശ്രമിച്ചത് അതേ ക്രമത്തിൽ തന്നെ പദബോധത്തിൽ ആ വർണ്ണങ്ങൾ വിഷയമാകുകയും വേണം. അങ്ങനെ വിഷയമാകുന്നതുകൊണ്ടാണ് കപിഹി എന്ന് പറയുന്നതും പികഹ എന്ന് പറയുന്നതും വ്യത്യസ്തമായിരിക്കുന്നത്. പികഹ എന്ന് പറയുന്നിടത്ത് എങ്ങനെ വർണ്ണത്തിന്റെ ബോധം ഉണ്ടാവും? പകാരത്തിന്റെ ബോധം, ഇകാരത്തിന്റെ ബോധം, കകാരത്തിന്റെ ബോധം, അകാരത്തിന്റെ ബോധം, പിന്നെ വിസർഗത്തിന്റെ ബോധം. അത് കഴിഞ്ഞ് പദസ്മൃതി ഉണ്ടാകുമ്പോൾ ആ പദസ്മൃതിക്ക് വർണ്ണങ്ങൾ വിഷയമാകുന്നതും വർണ്ണശ്രവണത്തിൽ അല്ലെങ്കിൽ വർണ്ണബോധത്തിൽ വന്ന അതേ ക്രമം അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും ക്രമം വിഭിന്നമായതുകൊണ്ട് വർണ്ണങ്ങൾ ഒന്ന് തന്നെ, പുതിയ വർണ്ണങ്ങളൊന്നുമില്ല. ക്രമം വിഭിന്നമായിരിക്കുന്നതുകൊണ്ട് രണ്ടും വേറെ വേറെ പദമാണ്, രണ്ട് പദങ്ങൾക്കും വേറെ വേറെ അർത്ഥമുണ്ട്. അതാണ് ഈ പറയുന്നത്. അത്ര വദാമഹ സത്യവി സമസ്ത വർണ്ണ പ്രത്യവിമർശോ യഥാ ക്രമ അനുരോധിനിയവ പിപീലിക പങ്ക്തി ബുദ്ധിം ആരോഹന്തി പറയുന്നു. സമസ്ത വർണ്ണ പ്രത്യവിമർശി വർണ്ണങ്ങൾ ശ്രമിച്ചതിന് ശേഷം പദത്തിന്റെ സ്മൃതി വരുമ്പോൾ എല്ലാ വർണ്ണങ്ങളെയും അവിടെ സ്മരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ബുദ്ധിക്ക്, ആ സ്മൃതിക്ക് എല്ലാ വർണ്ണങ്ങളും വിഷയമാകുന്നുണ്ടെങ്കിലും യഥാപ്രകാരമാണോ ക്രമ അനുരോധിന്യവ എന്ന് ദൃഷ്ടാന്തം പറയുന്നു. പിപീലിക ഉറുമ്പ്, ഇതൊരു പങ്ക്തിയാണ് എന്ന് ബോധം വരുമ്പോൾ ആ ക്രമമനുസരിച്ചിട്ടാണ് ആ ബോധം വരുന്നത്. മുമ്പിലൊരു വലിയ ഉറുമ്പ് പോകുന്നു, അതിൻ്റെ പിന്നിലൊരു ചെറിയ ഉറുമ്പ് പോകുന്നു, അതിൻ്റെ പിന്നിലൊരു കറുത്ത ഉറുമ്പ്, അതിൻ്റെ പിന്നിലൊരു വെളുത്ത ഉറുമ്പ്. ആ ക്രമം, ക്രമമനുസരിച്ചാണ് പങ്ക്തിയെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്. അതാണ് ക്രമ അനുരോധിന്യവ പിപീലിക പങ്ക്തി ബുദ്ധിം ആരോഹന്തി ഏവം. അതുപോലെ ക്രമ അനുരോധിന ഏവ, ആ ക്രമത്തെ അനുസരിച്ചാണ് വർണ്ണ പദബുദ്ധിം ആരോക്ഷന്തി, വർണ്ണങ്ങളുടെ ബോധമുണ്ടായി പദത്തിൻ്റെ സ്മൃതി ഉണ്ടാകുമ്പോഴും ക്രമത്തെ അനുസരിച്ചാണ് ആ പദബോധത്തിൽ വർണ്ണങ്ങൾ വിഷയമാകുന്നത്. അതുകൊണ്ട് പദങ്ങൾ വേറെ വേറെയാണ്. തത്ര വർണ്ണാനാം അവിശേഷേപി ക്രമവിശേഷകൃത പദവിശേഷ പ്രതിപത്തിർ നവിരുദ്ധ്യതി പറയുന്നു. അവിടെ വർണ്ണങ്ങൾ അഭിന്നമാണ്, കപിഹി പികഹ. വർണ്ണങ്ങളിൽ ഭേദമില്ല, രണ്ടിടത്തും ഒരേ വർണ്ണങ്ങൾ തന്നെ. അതാണ് വർണ്ണാനാം അവിശേഷേപി ക്രമവിശേഷകൃത പദവിശേഷ പ്രതിപത്തി. പക്ഷെ ഇത് രണ്ടും രണ്ട് പദമാണെന്നുള്ള ബോധം, അതാണ് പദവിശേഷ പ്രതിപത്തി. ഭിന്ന ഭിന്ന പദങ്ങളാണെന്നുള്ള ബോധം ആ ക്രമത്തെ ആശ്രയിച്ചിട്ടാണ്, ക്രമം കൊണ്ടാണ്. രണ്ട് സ്ഥലത്തും വർണ്ണബോധം ഉണ്ടാകുന്നത് രണ്ട് ക്രമത്തിലാണ് ആണ് മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് രണ്ട് പദം എന്നുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. ഇത് പൂർവമീമാംസയുടെ നിയമങ്ങളൊന്നും എന്താ പറയാൻ കാരണം, ഇവിടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. യവന്തോ യാദൃശ ഏജ പദാർത്ഥ പ്രതിപാദനേ വർണ്ണ പ്രജ്ഞാത സാമർഥ്യ തേ തഥൈവ അവബോധകാഹ. യവന്ത യാദൃശാഹ ഏ വർണ്ണാഹ പ്രജ്ഞാത സാമർഥ്യ ഏതേത് വർണ്ണങ്ങൾ, അതും എത്രയെത്ര വർണ്ണങ്ങൾ, വർണ്ണങ്ങളുടെ സംഖ്യ, വർണ്ണങ്ങളുടെ സ്വരൂപം, അത് അതിൻ്റെ ക്രമവും അതിൻ്റെ സ്വരൂപവും എല്ലാം പ്രജ്ഞാത സാമർഥ്യ എങ്ങനെയാണോ ഗ്രഹിക്കുന്നത് അതനുസരിച്ചാണ് തഥൈവ വർണ്ണാഹ അവബോധകാഹ, വർണ്ണങ്ങൾ അർത്ഥത്തെ പദത്തെ ബോധിപ്പിക്കുന്ന അക്രമം അനുസരിച്ചിട്ടാണ്. ആദ്യം നമ്മൾ എങ്ങനെയാണോ വർണ്ണത്തെ ഗ്രഹിക്കുന്നത് അതിനാണ് കപി പീകാവ് ഉദാഹരണം പറഞ്ഞത്. അതേ ക്രമമനുസരിച്ച് അതേ വർണ്ണസ്വരൂപമനുസരിച്ചാണ് പദബോധം ഉണ്ടാകുന്നത്, പദാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ആണ്. യാവന്തോ യാദൃശ ഏത പദാർത്ഥ പ്രതിപാദന വർണ്ണ പ്രജ്ഞാത സാമർഥ്യ തേ തഥൈവ അവബോധകാഹ. വർണ്ണബോധമനുസരിച്ച് പദബോധം അർത്ഥബോധം, അതുകൊണ്ട് ഒരേ വർണ്ണങ്ങളാണെങ്കിലും പല പദങ്ങൾ എന്ന് പറയുമ്പോൾ അത് പല ക്രമത്തിൽ ഉച്ചരിച്ചാണ് എന്നാണ്. അതുകൊണ്ട് പികഹ കപിഹി എങ്ങനെ രണ്ടു പദമാകും, വർണ്ണങ്ങളൊന്നല്ലേ എങ്ങനെ രണ്ടിടത്തത്തെ ബോധിപ്പിക്കും, ഇങ്ങനെയുള്ള വിരോധമൊന്നും ഇവിടെ ഇല്ല. വിരുദ്ധ്യതെ അത് മാത്രമല്ല വൃദ്ധ വ്യവഹാരേ ച ഇമേ വർണ്ണാഹ ക്രമാദ്യനുഗ്രഹീതാഹ ഗ്രഹീതാർത്ഥവിശേഷ സംബന്ധാഹ സന്തഹ സ്വവ്യവഹാരേപി ഏകൈക വർണ്ണഗ്രഹണാനന്തരം സമസ്ത പ്രത്യവമരസന്യാം ബുദ്ധോ താദൃശായവ പ്രത്യവഭാസമാനാഹ തം തം അർത്ഥം അവ്യവിചാരേണ പ്രത്യയിഷ്യതീതി വർണ്ണവാദിനോ ലഖീയസി കൽപ്പന. മീമാംസ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പദവിത്പത്തി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പദ പദാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത്. ബാലൻ ഈ പദപദാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് ബാലന്റെ ആ നിരീക്ഷണ ശക്തി കൊണ്ടാണ്. അവനുള്ളോ പിന്നീട് നോക്ക് ജ്ഞാനം ഉണ്ടാകുന്നു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ. അവന് പറയുന്നു മറ്റുള്ളവരുടെ വ്യവഹാരത്തെ കുട്ടി ശ്രദ്ധിക്കുന്നു. അതിൽ ഒരാൾ വേറൊരാളോട് പറയുന്നു വീട്ടിൽ, അച്ഛൻ ജോലിക്കാരനോട് പറയുന്നു ഉത്തമ വൃദ്ധൻ എന്ന് പറയും, മധ്യമ വൃദ്ധനോട് പറയുന്നു. ആ ഭാഷയിലാണ് അവർ സാധാരണ പറയുന്നത്. ഗാം ആനയ ഗാം നയ അശ്വം ആനയ അശ്വം നയ ഇതെല്ലാം കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നു പറയുന്നു. അപ്പോൾ കുട്ടിയുടെ ബുദ്ധി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ ഊഹാപോഹങ്ങളെല്ലാം സംഭവിക്കുന്നു. ചെറിയ കാര്യമല്ല, എന്താണ് കർത്താവ്, എന്താണ് കർമ്മം, എന്താണ് ക്രിയ, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഒരു വ്യാകരണത്തിൻ്റെ സഹായമില്ലാതെ കുട്ടി തനിയെ മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് അവന് ശരിയായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കാനും ശബ്ദം പ്രയോഗിക്കാനും കഴിയുന്നു. വ്യാകരണം പഠിച്ചിട്ടല്ലല്ലോ കുട്ടി, ശരിയായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കുന്നു. ഇത് കുറേ സമയത്തിനെ നിരീക്ഷിക്കും മനസ്സിലാക്കുന്നു. ഗാം ആനയാ എന്ന് പറഞ്ഞാൽ പശുവിനെ കൊണ്ടുവരികയാണ് പറഞ്ഞത്. ഉത്തമവൃദ്ധൻ മധ്യമവൃദ്ധനോട് പറയുമ്പോൾ കുട്ടി നോക്കുന്നതാണ്. ഗാം ആനയ എന്നുള്ള ശബ്ദം കേട്ടതിന് ശേഷം ജോലിക്കാരൻ പോകുന്നു, തിരിച്ചു വരുമ്പോൾ പശുവിനെ കൊണ്ടുവരുന്നു. ഗാം നയ എന്ന് പറയുമ്പോൾ തൊഴുത്തിരിക്കുന്ന പശുവിനെ അഴിച്ചുകൊണ്ട് പോകുന്നു അങ്ങോട്ട്. പിന്നീട് അശ്വം ആനയാന്ന് പറയുമ്പോഴത്തേക്ക് അശ്വത്തെ കൊണ്ടുവരുന്നു. അശ്വം നയാന്ന് പറയുമ്പോൾ ആ അശ്വത്തെ തിരിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ കുട്ടി ശ്രദ്ധിക്കുകയാണ്. അശ്വം ആനയ എന്ന് പറഞ്ഞത് രണ്ടും പുതിയ പദങ്ങളാണ്, കുട്ടിക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ പശുവിനെ കൊണ്ടുവരുമ്പോൾ മനസ്സിലാകുന്നു, ഇത് പശുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അശ്വം ആനയ എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ കുട്ടിക്ക് മനസ്സിലാകത്തില്ല അശ്വം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, ആനയ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, അത് മനസ്സിലാകത്തില്ല. പക്ഷെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അശ്വത്തെ കൊണ്ടുവന്നു എന്ന് മനസ്സിലാകും. പിന്നീട് പറയുന്നു, ഗാം ആനയ, അശ്വം ആനയ എന്ന് പറഞ്ഞ് കുറെ സമയം ഇത് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകുന്നു പശുവിനെ കൊണ്ടിട്ടാണ് പറഞ്ഞത്. പക്ഷെ അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ആനയ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയില്ല. പിന്നീട് ഒരു തവണ പറയുന്നു ഗാം ആനയ, അപ്പോഴാണ് കുട്ടി മനസ്സിലാക്കുന്നത് അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. എന്തുകൊണ്ട്? നേരത്തെ അശ്വം എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്ത് ഗാം എന്ന് പ്രയോഗിച്ചു. അപ്പോൾ വ്യത്യാസം മനസ്സിലാകുന്നു. അശ്വം എന്ന് പറഞ്ഞപ്പോഴാണ് കുതിരയെ കൊണ്ടുവന്നത്, ഗാം എന്ന് പറഞ്ഞപ്പോഴാണ് പശുവിനെ കൊണ്ടുവന്നത്. ഈ ആനയ എന്ന് പറയുന്ന സാധനം വേറെയാണ്. എന്തുകൊണ്ട്? ആനയ രണ്ടിനോടും ചേർത്തു. അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ആ പ്രവൃത്തിയെ കാണുന്നുണ്ട്. ആ പ്രവൃത്തിക്ക് അശ്വം ആനയ ഇതിൽ ഏത് ശബ്ദങ്ങളാണ്, അവിടെ ഏതാണ് ക്രിയ, ഏതാണ് കർമ്മം എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ അശ്വത്തിന് പകരം ഗാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി അവിടെ രണ്ടിടത്തും ആനയെ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥവ്യത്യാസമില്ല. പക്ഷെ ഒരിടത്ത് അശ്വം ഉപയോഗിച്ചു, ഒരിടത്ത് ഗാം ഉപയോഗിച്ചു. അവിടെ അശ്വം എന്ന് പറഞ്ഞിടത്ത് കുതിരയെ കൊണ്ടുവന്നു, അപ്പോൾ അശ്വ ശബ്ദത്തിൻ്റെ അർത്ഥം കുതിരയാണ്. ഗാം എന്ന് പറഞ്ഞിടത്ത് പശുവിനെ കൊണ്ടുവന്നു, അപ്പോൾ പശു ശബ്ദത്തിൻ്റെ അർത്ഥം. ഇതാരും പഠിപ്പിക്കാതെ തന്നെ സ്വന്തം നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇതിനാണ് വ്യുത്പത്തി എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നു ഗാം നയ, വളരെ വ്യക്തമാകും. ആനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നു, അപ്പൊ നയ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുകയാണ്. ഇതാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിലാണ് ക്രമേണ ക്രമേണ ശബ്ദബോധം ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി മീമാംസകന്മാർ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അനുഭവത്തിലും ഏതാണോ നമ്മുടെ മാതൃഭാഷ, അത് സംസ്കൃതമായാലും ഇംഗ്ലീഷായാലും മലയാളമായാലും, ആ ഭാഷയുടെ ഗ്രഹണത്തിൽ ബാല്യത്തിൽ ഇങ്ങനെ തന്നെയാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഇതാണ് ഊഹാപോഹങ്ങളെന്ന് പറയുന്നത്. ചിലതിനിങ്ങോട്ട് എടുക്കുന്നു, ചിലതിനങ്ങോട്ട് തള്ളിക്കളയുന്നു. അശ്വ ശബ്ദവും ഗാ ശബ്ദവും കേട്ടപ്പോൾ അശ്വം എന്ന് പറഞ്ഞാൽ കുതിര എന്നുള്ള അർത്ഥം ധരിക്കാൻ വേണ്ടി ഗോ ശബ്ദത്തെ തള്ളിക്കളഞ്ഞു. ഗോ എന്നുള്ള അർത്ഥത്തിന് പശുവാണെന്നുള്ള അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി അശ്വശബ്ദത്തെ തള്ളി. ആനയ എന്നുള്ളതിന് കൊണ്ടുവരിക എന്നുള്ള അർത്ഥം ധരിക്കാൻ വേണ്ടി നയശബ്ദത്തെ തള്ളി. ഇതാണ് ഊഹാപോഹം. ഒരു ഭാഗത്ത് തള്ളിക്കളയുന്നു, വേറൊരു ഭാഗത്ത് ഗ്രഹിക്കുന്നു. ഒന്ന് തള്ളിയാതെ മറ്റൊന്ന് ഗ്രഹിക്കാൻ പറ്റും. ഇത് ബാലന്റെ മനസ്സിൽ സദാ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ശബ്ദാർത്ഥം ഞാനും ഉണ്ടാകുന്നു, വാക്യാർത്ഥം ഞാനും ഉണ്ടാകുന്നു, ക്രമേണ ശബ്ദങ്ങൾ വ്യവഹരിക്കുന്നു. അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വൃദ്ധ വ്യവഹാരേ എന്ന് വെച്ചാൽ ഈ ശബ്ദാർത്ഥ ജ്ഞാനം ശരിക്കറിയാമെന്നുള്ള സാധാരണ ആൾക്കാർ, ഭാഷയെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ളവർ, അവരാണ് വൃദ്ധന്മാരെന്ന് പറയുന്നത്. ആരെ? ശിശുവിനെ അപേക്ഷിച്ച്, ബാലനെ അപേക്ഷിച്ച്. അത് ശബ്ദവ്യവഹാരം എന്ന് പറയുമ്പോൾ വ്യാകരണത്തെ ആശ്രയിച്ച് പറയുന്നുള്ളൂ. നമ്മൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വ്യാകരണമെല്ലാം പഠിച്ചിട്ട് അതിലൂടെ ഭാഷയെ മനസ്സിലാക്കുന്നു. അല്ല, ഭാഷയ്ക്ക് വ്യാകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭാഷ ആശയവിനിമയത്തിനാണ്, അത് നമ്മൾ ഒരു വ്യാകരണം കൂടാതെ തന്നെ മനസ്സിലാക്കും. ആശയവിനിമയത്തിലുള്ള ഭാഷ, പിന്നെ ഭാഷയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തണമെങ്കിൽ അവിടെ വ്യാകരണത്തിൻ്റെ ആവശ്യമില്ല. വിശേഷമായ പഠനം, അത് ഏത് ധാതുവിൽ നിന്നോ ഏത് പ്രത്യയം ചേർന്നോ എന്തർത്ഥത്തിൽ എന്ത് നിയമം അനുസരിച്ച് ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പശുവിനെ കൊണ്ടുവരുന്നു, പശുവിനെ കൊണ്ടുപോകുന്നു, കൊണ്ടുവരിക, കൊണ്ടുപോവുക, ഇവിടെ ഏതാണ് ധാതു, ഇതേത് കാലത്തിലെ ക്രിയയാണ്, ഇതൊന്നും ചിന്തിക്കാറില്ല. ആ ഒരു ചിന്തയ്ക്ക് വ്യാകരണം ആവശ്യമാണ്. അല്ലെങ്കിൽ വൃദ്ധ വ്യവഹാരം എന്ന് പറയുന്നത് സാധാരണ ശബ്ദപ്രയോഗം. അവിടെ ഇമേ വർണാഹ, ഈ വർണ്ണങ്ങളെല്ലാം ക്രമാദ്യനുഗ്രഹീതാഹ, ക്രമം തുടങ്ങിയ പല നിയമങ്ങളെയും അനുസരിച്ച്. ഇവിടെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ അറിയാതെ തന്നെ വരുന്നുണ്ട്. ഭാഷ നമ്മൾ അനായാസമായി കൈകാര്യം ചെയ്യുന്നു, അതിൻ്റെ അർത്ഥബോധം നമുക്ക് യാതൊരു സംശയമില്ലാതെ ഉണ്ടാകുന്നത് നമ്മുടെ മാതൃഭാഷയിൽ. പക്ഷെ അവിടെ എത്രയെത്ര നിയമങ്ങളാണ് സംഭവിക്കുന്നത്. അതിവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആ ഭാഷയെക്കുറിച്ച് വിശേഷിച്ച് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്, ഇല്ലെങ്കിൽ ഇല്ല. പദാവധാരണ പായാൻ ബഹൂനിച്ഛന്തി സൂരയ, ഇതും മീമാംസ പറയുന്നതാണ്. ക്രമ ന്യൂനാതിരിക്തത്വ സ്വര വാക്യ ശ്രുതി സ്മൃതി, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു, ഇതൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ മനസ്സിലാക്കുന്നുള്ളൂ. പദ അവധാരണ ഉപായാൻ, പദാവധാരണം നമ്മൾ തനിയെ ഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അതിനെ വിശദീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അത് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നു, അതുപോലെയാണ് നമ്മുടെ ശബ്ദവ്യവഹാരം എന്ന് പറയുന്നത്. അതൊന്ന്. പിന്നീട് അത് പാകം ചെയ്ത ആള് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നു ഇത് എങ്ങനെയാണ് ഇത് പാകം ചെയ്തത്, എന്തെല്ലാം സാധനങ്ങൾ ചേരുന്നു, അത് മറ്റൊരു കാര്യമാണ്. അതിലൂടെയാണ് ശബ്ദവ്യവഹാരവും വ്യാകരണ ജ്ഞാനവും. നമ്മൾ ആസ്വദിച്ച് ഭക്ഷിക്കുന്നതാണ് ഈ ശബ്ദവ്യവഹാരം എന്ന് പറയുന്നത്. അതിന് നമുക്ക് വ്യാകരണ ജ്ഞാനം വേണമെന്നില്ല. നമ്മുടെ മാതൃഭാഷ നമ്മൾ സംസാരിക്കുന്നത് വ്യാകരണം അറിയാതെയാണ്. എന്നാൽ അവിടെ ഉണ്ട് അതെല്ലാം. അതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്. വൃദ്ധ വ്യവഹാരത്തിലൂടെ ബാലൻ അതെല്ലാം മനസ്സിലാക്കി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കൂടി ചിന്തിക്കുന്നു. അതാണ് പാചകത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു, പിന്നെ അതുപോലെ ചെയ്ത് നോക്കുന്നത്. രണ്ട് കാര്യമാണ്. പക്ഷേ അങ്ങനെ രുചികരമായ ആ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല. ടി വിയിൽ അത് പഠിപ്പിക്കുന്ന കണ്ട്, പാചകം പഠിപ്പിക്കുന്നു, എല്ലാ ടി വിയിലും ഉണ്ടല്ലോ. അപ്പൊ അത് കണ്ട് അത് ഭക്ഷണം കഴിക്കുന്നതാണെന്ന് നമ്മുടെ വായനും വെള്ളം കൂടും. അവിടെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ആ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ സ്റ്റവ് കത്തിച്ച് പാകം ചെയ്യേണ്ടി വരും. ഭാഗ്യമുണ്ടെങ്കിൽ ഒത്തുവരും, ഒത്തു വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. കറണ്ട് പോയാൽ നടക്കത്തില്ല. രണ്ട് കാര്യങ്ങളല്ലേ. ഒന്ന്, നമ്മളത് കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കി ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് വ്യാകരണത്തിലൂടെ ഭാഷയെ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഒരു തരത്തിൽ ഭാഷയ്ക്ക് വ്യാകരണം ആവശ്യമില്ല എന്ന് പറയും. അത് നമ്മൾ വ്യാകരണത്തിൽ ചർച്ച ചെയ്യുക ആവശ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഭാഷയിൽ എത്രമാത്രം വ്യാകരണം ആവശ്യമുണ്ടെന്ന് അറിയുന്ന പോലെ തന്നെ എത്രമാത്രം അത് ആവശ്യമില്ല എന്ന് പറയും. ഇല്ലെങ്കിൽ വ്യാകരണ ഭ്രാന്തന്മാരായി പോകും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പദ അവധാരണ ഉപായ, പദത്തെ ഗ്രഹിക്കുന്നതിൽ, പദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിൽ ബഹൂൻ ഉപായാൻ സൂരേഹ ഇച്ഛന്തി. ഇത് ശ്ലോകവാർത്തികമെന്ന് പറയും. ജൈമിനി സൂത്രങ്ങൾ ഉണ്ടാക്കി, സൂത്രങ്ങൾക്ക് ഭാഷ്യം എഴുതി, ശബരഭാഷ്യം, ശബരസ്വാമി, അതിന് കുമാരലഭട്ടൻ എഴുതിയാണ് ശ്ലോകവാർത്തി. അവിടെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തത്. അതാണ് ഇവിടെയും ഇപ്പം ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത്. പറയുന്നത് പദാവധാരണ ഉപായൻ, പദ ജ്ഞാനത്തിനും അർത്ഥജ്ഞാനത്തിനുമെല്ലാം ഒരുപാട് ഉപായങ്ങളെ സൂരേഹ ഇച്ഛന്തി ഋഷിമാർ അത് വിശദീകരിക്കുന്നുണ്ട്. അവർ ഗ്രഹിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്രമന്യൂനാതിരിക്തത്വം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. ഇവിടെ ഉദാഹരണം കൊടുക്കുന്നുണ്ട്. എന്താണ് രണ്ട് ശബ്ദങ്ങൾ? അശ്വശബ്ദവും അശ്വകർണ ശബ്ദവും. ഈ അശ്വശബ്ദം എന്ന് പറയുന്നിടത്തും അശ്വകർണ ശബ്ദം എന്ന് പറയുന്നിടത്തും ക്രമമുണ്ട്. അശ്വശബ്ദത്തിൽ ക്രമമായിട്ടാണല്ലോ വരുന്നത്. അതേ ക്രമം തന്നെ അശ്വകർണ ശബ്ദത്തിലുമുണ്ട്. പക്ഷേ രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഒരിടത്ത് ന്യൂനതയുണ്ട്, വേറിടത്ത് അതിരിക്തതയുണ്ട്. കാരണം അശ്വശബ്ദത്തിലില്ലാത്ത ഒരു ക്രമം അശ്വകർണ ശബ്ദത്തിൽ എന്താണ്? അവിടെ കർണ കൂടുതലായി വന്നിരിക്കുന്നു. അത് അശ്വശബ്ദത്തിലല്ലല്ലോ. ഇനി അശ്വശബ്ദത്തിൽ അശ്വകർണ ശബ്ദത്തിലുള്ള ഒരു ക്രമം അശ്വശബ്ദത്തിലില്ല, എന്തുകൊണ്ട് അവിടെ കർണശബ്ദം വന്നില്ല? അപ്പോ അതുകൊണ്ടെന്ത് വരുന്നു? ക്രമത്തിന്റെ ന്യൂന അതിരിക്തത ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും രണ്ട് പദമായി ഗ്രഹിക്കുന്നു, രണ്ടിനെയും രണ്ടർത്ഥമായി ഗ്രഹിക്കുന്നു. അശ്വശബ്ദത്തിന്റെ അർത്ഥം എന്നാണ്? കുതിര. അശ്വകർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ പേരാണ്, വൃക്ഷം. മലയാളത്തിൽ അതിന് മരുതെന്ന് പറയും. അതിൻ്റെ ഇല, നീണ്ട ഇലയാണ്. അശ്വത്തിൻ്റെ ചെവി പോലെയുള്ള ഇലയുള്ളതാണ്. നാട്ടുമ്പുറത്തെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ശബ്ദത്തിന് എത്ര വ്യത്യാസം വന്നു, അർത്ഥവ്യത്യാസം. എന്തുകൊണ്ട് ഈ വ്യത്യാസം വന്നു? വർണ്ണങ്ങളുടെ ക്രമത്തിൽ വന്ന ന്യൂന ആധിക്യങ്ങൾ കൊണ്ട്. നമ്മൾ ഈ രണ്ട് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നു അത് വേറെ പദം, ഇത് വേറെ പദം. അർത്ഥം ധരിക്കുമ്പോഴും മനസ്സിലാക്കുന്നു അശ്വശബ്ദത്തിൻ്റെ അർത്ഥം വേറെ, അശ്വകർണ ശബ്ദത്തിൻ്റെ അർത്ഥം വേറെ. എന്തുകൊണ്ട്? ഈ ക്രമബോധം നമ്മുടെ ഉള്ളിലുണ്ട്. വ്യാകരണം പഠിക്കുന്നതുവരെ നമ്മളത് ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ. ഒരിടത്തുള്ള ക്രമമല്ല മറ്റൊരിടത്ത് വന്നു. എന്നാൽ രണ്ടുപേരും അശ്വശബ്ദം വരികയും ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന. എന്താണ് ക്രമ ന്യൂനാതിരിക്തത്വം? ഇനി സ്വരം. ഒരേ ശബ്ദം തന്നെ, അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇന്ദ്രശത്രു. ഇന്ദ്രശത്രു എന്ന് പറയുന്ന ശബ്ദം നമ്മൾ വ്യാകരണത്തിൽ അത് വിശദീകരിച്ചതാണ്. സ്വരമനുസരിച്ച് പദവും രണ്ടായി അർത്ഥവും രണ്ടായി. ക്രമമെല്ലാം ഒരുപോലെയാണ്. ഇന്ദ്രശത്രു അത് അന്ത ഉദാത്തമായിട്ട് ഉച്ചരിക്കുകയാണെങ്കിൽ ഇത് വേദത്തിൽ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വരത്തിന്റെ കാര്യം പറയുന്നത്. ഉദാത്തമല്ല നമ്മളിനി പഠിക്കും. അന്ത ഉദാത്തമായി അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് ബഹുരിയാകും, അർത്ഥം വളരെ വരെയും. പൂർവപദ പ്രകൃതി സ്വരം എന്ന് പറയുന്ന സ്വരത്തിലാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അത് തത്പുരുഷനാകും, അർത്ഥം വേറെയാകും. അതിനാ അവിടെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ എങ്ങനെ സ്വരം അർത്ഥഭേദത്തെ ഉണ്ടാകുന്നു? സ്വരം കൊണ്ട് പദം രണ്ടായി. ഇന്ദ്രശത്രു എന്ന് കേൾക്കുമ്പോൾ അവിടെ വർണ്ണക്രമത്തിൽ എന്തെങ്കിലും ഭേദമുണ്ടോ? ഇല്ല. പക്ഷേ സ്വരഭേദം വന്നപ്പോൾ അർത്ഥം രണ്ടായി. അതാണ് പറഞ്ഞത്. എന്താണ് പദാവധാരണ ഉപായാൻ ബഹൂൻ? പദത്തെ നിശ്ചയിക്കുന്നിടത്ത് ഒരുപാട് ഉപായങ്ങളുണ്ട്. പിന്നെന്താ പറയുന്നത്? ക്രമൻ ന്യൂനാതിരിക്തത്വ സ്വരം, പിന്നെ വാക്യം. ഞാനിവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നത് നമ്മൾ സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ പലയിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പം പച്ചത്തെ എന്ന് പറയുന്ന രൂപം, ഈ പ്രസിദ്ധമായ ഉദാഹരണങ്ങളാണ് പലയിടത്തും വരും. പച്ചത്തെ, പച്ചയേതി, പച്ചന്തി, പച്ചസി, പച്ചയേതി, പച്ചധി, പച്ചേ, പച്ച, വഹി, പച്ചാമഹി. ഇത് നമ്മൾ സിദ്ധരൂപം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. പച്ചത്തെ ലട്ട് പ്രഥമപുരുഷ ഏകോചനമാണ്. ഇനി പച്ച ധാതുവിന് തന്നെ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ശത്രന്ത രൂപം വരും. പച്ചൻ, പച്ചന്തു, പച്ചന്ത, പച്ചന്തം, പച്ചന്തു, പച്ചത, പച്ചത, പച്ചധ്യാം, പച്ചധി, പച്ചതേ. പച്ചത്തെ ചതുർത്ഥി ഏകോചനത്തിൽ ഈ രണ്ട് രൂപം ഒരിടത്ത് കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയും? പച്ചതി എന്ന് പറയുന്ന ലട്ട് പ്രഥമ ഏകോചനത്തിലും ഉണ്ട്. പച്ചത്തെ എന്ന് പറയുന്നത് ശത്രന്തത്തിന്റെ ചതുർത്ഥി ഏകോചനത്തിലുമുണ്ട്. ഒന്നാണെങ്കിലോ ക്രിയാപദമാണ് പച്ചത്തെ, മറ്റൊന്നാണെങ്കിലോ നാമപദമാണ്. രണ്ടിടത്തും അർത്ഥം വേറെയാണ്. ഓദനം പച്ചത്തെ, അരി പാകം ചെയ്യുന്നു, ചോറ് വയ്ക്കുന്നു എന്നെല്ലാം പറയും മലയാളത്തിൽ. അവിടെ അർത്ഥം വേറെയാണ്. പച്ചത്തെ എന്ന് പറഞ്ഞ പച്ചത്തെ വസ്ത്രം ദേഹി, ആ പാകം ചെയ്യുന്നവന് വസ്ത്രം കൊടുക്കുക. അവിടെ പച്ചത്തെ എന്ന് പറയുന്ന ആരാണ്? പാകം ചെയ്യുന്നവനാണ്. പാകം ചെയ്യുന്നവന് കൊടുക്കാൻ പറയുകയാണ്. അപ്പൊ പച്ചത എന്ന് പറയുന്ന ഒരേ ശബ്ദത്തിന് തന്നെ രണ്ടിടത്ത് എന്താ അർത്ഥ വ്യത്യാസം വന്നു? ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വ്യാകരണം പറഞ്ഞിരുന്നാലേ പറ്റൂ. ഇത് പാണിനിയുടെ കുറ്റമല്ല. പലരും ധരിച്ചിരിക്കുന്ന പാണിനി ഇങ്ങനെ രണ്ട് രൂപം ഉണ്ടാക്കി, ഇങ്ങനെ രണ്ട് രൂപം ഉണ്ടാക്കി കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. പാണിനിക്ക് ഒരു രൂപം വേറെ വേറെ രൂപം ഉണ്ടാക്കിയാൽ പോരെയല്ല. ഈ ഭാഷ അങ്ങനെ പ്രയോഗിച്ചിരുന്നതാണ്. പക്ഷെ പാണിനീയത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പജ്ജധാതു ലട്ട് പ്രഥമ പുരുഷ ഏകവചനമാണ്. അത് ക്രിയാരൂപമാണ്. പജത്തെ എന്ന് പറയുന്നത് കാരകമാണ്. അത് ശത്രന്ത പജ്ജധാതുവിന്റെ ശത്രന്തത്തിന്റെ ചതുർത്ഥി ഏകവചനമാണ്. ദേഹി എന്ന് പറയുന്ന ക്രിയ ഇവിടെ അന്വയിച്ചപ്പോൾ അവിടെ ചതുർത്ഥി വന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ? വ്യാകരണത്തിലൂടെ. അല്ലാത്തവർക്ക് അങ്ങനെ മനസ്സിലാവും. ഈ വ്യത്യാസങ്ങളുണ്ട് ആണ് പറഞ്ഞത്. എന്താണ് പദ അവധാരണോപായാൻ ബഹൂനിച്ഛന്തി സുരേഹ. അതിലൊന്നാണ് വാക്യം. എന്ന് പറയും. ആ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. വാക്യപ്രയോഗം എന്ന് വെച്ചാൽ വാക്യവും വ്യാകരണവും എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമില്ല. ആ വാക്യപ്രയോഗത്തിലൂടെ മനസ്സിലാവും. അവിടെയും വ്യാകരണം ആവശ്യമാണ്. പിന്നെ വ്യാകരണത്തിന് ഉദാഹരണം പറയുന്നിടത്തും ഇതേ പ്രശ്നം തന്നെ വരും. പിന്നെ ശ്രുതി ഉദ്ഭിതായ ജയത എന്ന് പറയുന്നു. ഉദ്ഭിത് എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് മേലേക്ക് വരുന്ന വൃക്ഷങ്ങളെയും നദികളെയാണ് ഉദ്ഭിത് എന്ന് പറയുന്നത്. ഉദ്ഭിത് ജായത്തെ എന്ന്. പക്ഷെ ഉദ്ഭിതായ ജയത എന്ന് പറഞ്ഞാൽ ഉദ്ഭിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഗമാണെന്ന് അങ്ങനെ മനസ്സിലാക്കും. അത് യാഗത്തിന്റെ പേരാണ്. ഉദ്ഭിത് യാഗമാണ്, അങ്ങനെ മനസ്സിലാക്കും. അത് ശ്രുതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. എങ്ങനെ ഉദ്ഭിത യാഗേന എന്ന് ശ്രുതി തന്നെ പറയാറുണ്ട്. അപ്പോൾ ഉദ്ഭിത് യാഗനാമധേയമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ശ്രുതി ആശ്രയിക്കണം. പിന്നെ വരുന്നത് സ്മൃതി. സ്മൃതി എന്ന് പറയുന്നതാണ് പ്രധാനത്തിൽ വ്യാകരണം. വാക്യമെന്ന് പറയുന്നിടത്ത് വ്യാകരണം ഉണ്ടെങ്കിലും അവിടെ അതിനോട് കൂടി വരുന്ന ആ പദങ്ങൾ പദങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്മൃതി എന്ന് പറയുന്നിടത്ത് ശരിക്കും കൃത്യമായും വ്യാകരണം തന്നെ അറിഞ്ഞാലേ പറ്റൂ. പറയുന്നു അശ്വ ദേവദത്ത. അശ്വ എന്ന് പറയുന്ന നമുക്കറിയാം കുതിര. ദേവദത്ത എന്നും പറഞ്ഞു. എവിടെയെങ്കിലും അങ്ങനെ അശ്വ ദേവദത്ത എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ധരിക്കും? അവൻ്റെ ഒരു കഴുതയെന്ന് പറഞ്ഞതുപോലെ അശ്വദത്തൻ ഒരു കുതിരയാണ് എന്ന് പറഞ്ഞെന്ന് ധരിക്കും. കാരണം അശ്വ ശബ്ദത്തിൻ്റെ അർത്ഥം നമുക്ക് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ വാക്യത്തിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. വാക്യത്തിൽ നിന്ന് ഈ രണ്ട് വാക്യങ്ങൾ താരതമ്യം ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് നേരത്തെ ഉദാഹരണം പറഞ്ഞു. അവിടെ വ്യാകരണ ജ്ഞാനം ആവശ്യമുണ്ടെങ്കിലും വാക്യം വ്യാകരണമൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളും വാക്യ പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കിയെന്ന് വരും. പക്ഷെ അശ്വഹ ദേവദത്ത എന്ന് പറയുന്നിടത്ത് എന്താണ് അശ്വഹ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നെങ്കിൽ അവിടെ വ്യാകരണം കൂടിയേ പറ്റും. എന്തുകൊണ്ട്? ഇവിടെ അശ്വഹ എന്ന് പറയുന്നത് ട്ടുവോ ഗതിവൃദ്ധിയോഹോ എന്ന് പറയുന്ന ഒരു ധാതുകൊണ്ട് ആ ധാതുവിൻ്റെ ലുങ് മധ്യപുരുഷ ഏകവചന രൂപമാണ്. ശ്വയതി അശ്വത് അശ്വതം അശ്വൻ അശ്വഹ മധ്യപുരുഷ ഏകവചനം അശ്വതം അശ്വത അശ്വം അശ്വാവ അശ്വാം വൃദ്ധി അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ദേവദത്ത അശ്വഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവദത്തൻ വൃദ്ധിയെ പ്രാപിച്ചു. ഇതിന്ന ധാതുവാണ്, ഈ ധാതുവിന്റെ ഇന്ന രൂപമാണ് എന്ന് കൃത്യമായി മനസ്സിലാകാതെ അശ്വഹ എന്ന് പറയുന്നതിന് വൃദ്ധിയെ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം എങ്ങനെ ധരിക്കും? ആണ് സ്മൃതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും വ്യാകരണത്തിൻ്റെ ആവശ്യം വരുമെങ്കിലും വിശേഷിച്ച് ഇവിടെ കൂടുതൽ അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ക്രമ ന്യൂനാതിരിക്തത്വം സ്വര വാക്യ ശ്രുതി സ്മൃതി ഇതെല്ലാം എന്ത് വേണം? പദ വധാരണ ഉപായാൻ ബഹു ഇത്രയല്ല, ഇനിയുമുണ്ട് പല കാര്യങ്ങളും. ഇത് എല്ലാ ഭാഷയ്ക്കും ഉള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ സംസ്കൃത ഭാഷയെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഭാഷയിൽ ഇതൊക്കെ തിരിച്ചറിയുന്നു, മറ്റു ഭാഷകളിലൊന്നും തിരിച്ചറിയുന്നില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നതും അങ്ങനെ സൂക്ഷ്മമായി ഭാഷാജ്ഞാനം ആവശ്യമുള്ളവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്കും അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ താങ്കളുടെ പറയുന്ന വൃദ്ധ വ്യവഹാരത്തിൽ നിന്ന് ഒരുവന് പദാർത്ഥ ബോധം ഉണ്ടാകുന്നു. അത് ഒരു ബാലനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊന്നും പോകുന്നില്ല. അവൻ നിരീക്ഷിച്ച് ഊഹാപോഹങ്ങളിലൂടെ ഗ്രഹിക്കുന്നു അല്ല. അതിനെക്കുറിച്ച് വിശേഷമായ അറിവ് ആഗ്രഹിക്കുന്ന വൈയാകരണന്മാരും മറ്റും അത് പഠിച്ച് മനസ്സിലാക്കുന്നു കൂടുതൽ. അപ്പൊ ശബ്ദവ്യവഹാരത്തിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശബ്ദവ്യവഹാരം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ലൗകിക വ്യവഹാരം, മറ്റൊന്ന് ശാസ്ത്രീയ വ്യവഹാരം. ലൗകിക വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ ധരിച്ചിരിക്കുന്നു. നിങ്ങളീ വ്യാകരണത്തിൻ്റെ കടും പിടുത്തം പലരും ഉണ്ട് അങ്ങനെ ധരിച്ചിട്ട്. വ്യാകരണം വേണം, കൂടിയേ തീരൂ എന്ന് പറയുന്നവരുണ്ട്. ഇതെവിടെയാണ് ഇതിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ആൾക്കാർ പറയുന്നത്. ലൗകിക വ്യവഹാരത്തിൽ എന്താണ്, പക്ഷി മൃഗാദികൾക്ക് പോലും ഭാഷയുണ്ട്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നാലെ മനുഷ്യൻ്റെ കാര്യം, ശിശുക്കൾ പോലും അവ്യക്തമായ ശബ്ദങ്ങളിലൂടെ തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആശയവിനിമയം നടക്കുന്നുണ്ട്. മനുഷ്യൻ ആശയവിനിമയം നടത്തുന്നുണ്ട് ഭാഷ ഉപയോഗിച്ച്. അവിടെ നിന്നും വ്യാകരണത്തിൻ്റെ ആവശ്യം. ഈ ലോകത്ത് ഇത്രയും കാലം വ്യാകരണം പഠിക്കാതെ ജീവിച്ചല്ലേ. പിന്നെ ഇവിടെയാണ് ആവശ്യം വരുന്നത്, ശാസ്ത്രീയമായ വ്യവഹാരത്തിലാണ് വ്യാകരണത്തിൻ്റെ ആവശ്യം വരുന്നത്. എനിക്ക് വ്യാകരണം പഠിക്കണം, അല്ല വ്യാകരണം എനിക്ക് പഠിപ്പിക്കണം, പക്ഷെ പഠിക്കാൻ വയ്യ എന്ന് പറയുന്നിടത്താണ് ഇത് കുഴപ്പമുണ്ടാക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇത് ആവശ്യമായിട്ട് വരുന്നത്. അല്ലാത്തടത്തതിൻ്റെ ആവശ്യമില്ല. പത്രം വായിച്ച് കാര്യം മനസ്സിലാക്കുന്നതിന് വ്യാകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെയൊക്കെ കർശനമായ വ്യാകരണം വേണമെന്ന് വാശി പിടിക്കുന്നവർ അറിവില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഏത് ശബ്ദത്തിൽ നിന്നാണോ നമുക്ക് ബോധമുണ്ടാകുന്നത് അതാണ് അതിൻ്റെ വ്യാകരണം. അതിനുവേണ്ടി വ്യാകരണ പുസ്തകം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ശാസ്ത്രീയ വ്യവഹാരത്തിലാണ് വ്യാകരണത്തിൻ്റെ ആവശ്യം വരുന്നത്. ഭാഷയിലൂടെ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കവിടെ വ്യാകരണത്തിൻ്റെ ആവശ്യമില്ല. ബ്രഹ്മസൂത്രം പഠിപ്പിക്കണമെങ്കിൽ വ്യാകരണം വേണം കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ പഠിക്കണമെങ്കിലും വ്യാകരണം വേണം, രണ്ടും വേണം. കാരണം ഇതെന്താണ്, ഭാഷയുടെ ഒരു ശാസ്ത്രീയമായ വ്യവഹാരം. സംസ്കൃത ഭാഷയിൽ നമുക്ക് നല്ല കനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ എഴുതണം, സാഹിത്യകൃതികളൊക്കെ രചിക്കണം, കവിത എഴുതണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശാസ്ത്രീയ വ്യവഹാരം. അവിടെയൊക്കെ നമുക്ക് വ്യാകരണം വേണ്ടി വരും. അല്ലെങ്കിൽ വല്ല പൊട്ടത്തരവൊക്കെ എഴുതി വെച്ചിട്ട് ബാക്കിയുള്ളവർ തിരുത്താൻ നടക്കേണ്ടി വരും. അവരെയാണ് നമ്മൾ പറയുന്നത് മണ്ടന്മാരെന്നും വിവരം കെട്ടവരെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളവരെയാണ്. അല്ലാതെ ഭാഷ കൈകാര്യം ചെയ്യുന്നവർ നമുക്കത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ബോധം ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്തിനാ വ്യാകരണം? ഭാഷ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഭാഷ വ്യാകരണം പഠിപ്പിക്കാനുള്ളതല്ല, ആശയവിനിമയത്തിനുള്ളതാണ്. അതുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലർക്കങ്ങനെയല്ല, ബ്രഹ്മസൂത്രം പഠിപ്പിച്ചേ തീരൂ, പക്ഷേ വ്യാകരണം പഠിക്കാനും വയ്യ. ചിലർക്ക് ബ്രഹ്മസൂത്രം പഠിച്ചു തന്നെ തീരണം, പക്ഷെ വ്യാകരണം പഠിക്കാൻ വയ്യ. അവിടെ അത് ശരിയാവത്തില്ല. ഉപനിഷത്തും ഗീതയുമൊക്കെ വായിച്ച് പഠിച്ച് പണ്ഡിതനാകണമെന്ന് ആഗ്രഹമുണ്ട് ആൾക്കാർക്ക്. മറ്റുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വ്യാകരണം വയ്യ, അവിടെ പറ്റില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം ശാസ്ത്രീയ വ്യവഹാരമാണ്, അവിടെ ഇത് ആവശ്യമാണ്. അല്ല, നമുക്കെന്തെങ്കിലും അറിവുണ്ട്, ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയാനോ എഴുതാനോ സാമാന്യമായി. പക്ഷെ ശാസ്ത്രങ്ങളെ സമീപിക്കുകയും ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇതാവശ്യമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. എന്നാൽ ചോദിക്കും, പിന്നെ വ്യാകരണം പഠിക്കാത്തവരെന്തിനാ ബ്രഹ്മസൂത്രം പഠിപ്പിച്ചെന്ന് ചോദിക്കരുത്. ഇതെല്ലാം മനസ്സിൽ വെച്ചും കൊണ്ട് തന്നെയാണ്. അത് വ്യാകരണ ക്ലാസ്സിൽ പറയാം, എന്നാലേ അവിടെ ശോഭിക്കത്തുള്ളൂ. ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല അക്കാരി. എന്തിനാ വ്യാകരണം അറിയാത്തവരെ ബ്രഹ്മസൂത്രം പഠിപ്പിച്ചതാണ്? അപ്പോൾ ശാസ്ത്രീയമായ വ്യവഹാരത്തിൽ ആണ്, ശാസ്ത്രീയമായ വ്യവഹാരം എന്ന് വെച്ചാൽ ലൗകികമായ ഭാഷാ വ്യവഹാരത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെ എന്താണ്, ഒരാൾക്ക് വ്യാകരണം പറഞ്ഞുകൂടെ, അതുകൊണ്ട് അവൻ മണ്ടനാണെന്നൊന്നുമില്ല. നമ്മൾ പറയുന്നു അവൻ അറിവില്ലാത്തവനാണെന്നൊന്നുമില്ല. പക്ഷെ ശാസ്ത്രീയമായ വ്യവഹാരത്തിൽ വ്യാകരണം അറിയില്ലെങ്കിൽ അവൻ മണ്ടൻ തന്നെയാണ്. അതിലും കടുത്ത ഭാഷയിൽ പറയേണ്ടി, കാരണം അവിടെ അത് കൂടിയേ തീരൂ. എന്തുകൊണ്ട്? അത്തരം ശാസ്ത്രങ്ങൾ രചിച്ചിരിക്കുന്നവരെല്ലാം ഈ വ്യാകരണത്തെ ആശ്രയിച്ചിട്ടാണ് അത് രചിച്ചിരിക്കുന്നത്. അവിടെ അതിനെ ആശ്രയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നതിന് അത് കൂടിയേ തീരൂ. ഇവിടെ പറയുന്നത് എന്താണ്? വൃദ്ധ വ്യവഹാരം. ഇവിടെ പറയുന്നു ഒരാൾക്ക് ഭാഷയെക്കുറിച്ചൊക്കെ ഉള്ള ശരിക്കുള്ള ബോധമുണ്ട് അയാൾ. ഇമേ വർണ്ണാഹ ക്രമാദ്യനുഗ്രഹീതാഹ ഗ്രഹീതാർത്ഥ വിശേഷ സംബന്ധ സന്ധ. ഇപ്പോൾ മറ്റുള്ളവരുടെ ശബ്ദപ്രയോഗത്തിൽ നിന്ന് ഒരാൾ മനസ്സിലാക്കുന്ന കാര്യം പറയുകയാണ് ഒരു ബാലൻ, അതിനാണ് വൃദ്ധ വ്യവഹാരം എന്ന് പറയുന്നത്. ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാകുന്ന ആൾക്കാർ, ഇമേ വർണ്ണാഹ ക്രമാദ്യ അനുഗ്രഹീതാഹ, ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഒരു ക്രമമുണ്ട്. ആ ക്രമാദി എന്ന് പറഞ്ഞത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ശ്ലോകവാർത്തികത്തെ വിശദീകരിച്ചത്. അപ്പോൾ ക്രമാദി എന്ന് പറഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളുണ്ട്, അതിന് കുറേ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗ്രഹീത അർത്ഥവിശേഷ സംബന്ധ സന്ധ. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ക്രമം ഇന്നതാണ്, ഇതാണ് ഇവിടെ പദം, അതിൽ വർണ്ണങ്ങൾ ഇന്നതൊക്കെയാണ്, അത് ഇന്ന അർത്ഥവുമായിട്ടാണ് അതിൻ്റെ ബന്ധം, ഇതാണ് അതിൻ്റെ അർത്ഥം, ഇങ്ങനെയുള്ള ഗ്രഹീത അർത്ഥവിശേഷ സംബന്ധ സന്ധ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരുവൻ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ബാലൻ, മറ്റുള്ളവരെ നിരീക്ഷിച്ച് അർത്ഥത്തെ മനസ്സിലാക്കുന്ന ഒരാൾ, സ്വവ്യവഹാരേപി, ഇത് മനസ്സിലാകുമ്പോൾ തൻ്റെ വ്യവഹാരത്തിന് താൻ ശബ്ദത്തെ പ്രയോഗിക്കുന്നു. അച്ഛൻ ജോലിക്കാരനോട് പറയുന്നു ഗാം ആനയ, കുറച്ച് കഴിയുമ്പോൾ ബാലനും ജോലിക്കാരനോട് പറയും ഗാം ആനയ. അതാണ് സ്വവ്യവഹാരം. അവനും വ്യവഹാര സമർത്ഥനായി മാറുന്നു. ഇങ്ങനെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഭാഷാ ബോധമെന്ന് നമ്മൾ തന്നെ അറിയുന്നില്ലല്ലോ. ശബ്ദബോധം ഉണ്ടായിരുന്നു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. സുവ്യവഹാരേപി ഏകൈക വർണ്ണഗ്രഹണാനന്തരം തന്നിൽ സംഭവിക്കുന്നു, അവിടെയും ഓരോരോ വർണ്ണത്തെ ഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യം സമസ്ത പ്രത്യേക മർസന്യാ ബുദ്ധു, പിന്നീട് നേരത്തെ പറഞ്ഞു അവസാനം ആ പദത്തിന്റെ സ്മൃതി ഉണ്ടാകുന്നു. താദൃശായവ പ്രത്യവഭാസമാനാഹ, എങ്ങനെയാണോ പിതാവിൽ ആ ശബ്ദബോധം ഉണ്ടായത് അതിനെ നിരീക്ഷിച്ച ബാലനും അതേപോലെ തന്നെ അവന്റെ ഉള്ളിൽ ശബ്ദബോധം ഉണ്ടാവും. അതാണ് താദൃശായവ പ്രത്യവഭാസമാനാഹ തം തം അർത്ഥം അവ്യഭിചാരേണ പ്രത്യാശ്യന്തി. കുട്ടിയും ഒരു തെറ്റും കൂടാതെ പിതാവ് എങ്ങനെയാണോ ശബ്ദത്തെ അർത്ഥത്തെ ഗ്രഹിച്ചത് അതുപോലെ താനും അത് ഗ്രഹിക്കുന്നു. ഇവിടെ എന്തിനാണ് ആശ്രയിച്ചത്? വർണ്ണബോധം, പിന്നീട് വന്ന ആ പദസ്മൃതി, അതിൽ നിന്നുണ്ടായ അർത്ഥബോധം. ഇതല്ലാതെ ഇവിടെ സ്ഫോടമൊന്നും അങ്ങനെ എന്തെങ്കിലും പറയുന്ന ഒന്നിനെ ആശ്രയിച്ചില്ല. വർണ്ണവാദിനോ ലഖീയസി കൽപ്പന, വർണ്ണവാദിയെ സംബന്ധിച്ചിടത്തോളം കാര്യം വളരെ എളുപ്പമാണ്. സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും എളുപ്പമാണ്. ഇങ്ങനെയാണ് ബോധമുണ്ടായത്. എനിക്ക് എന്റെ ഈ ഭാഷയിൽ ബോധമുണ്ടായത് ഇങ്ങനെയാണ്, മറ്റുള്ളവർ പറയുന്നു ഞാൻ കേട്ടു, അവർക്ക് ബോധമുണ്ടായതുപോലെ എനിക്കും ബോധമുണ്ടായി. അപ്പോ കേട്ടിട്ടില്ലാത്ത സാധനമൊന്നും അവിടെയില്ല. നമ്മൾ ആദ്യം കേൾക്കില്ലേ സ്ഫോടം? പക്ഷെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് എന്ത്? വർണ്ണവും പദവും, അകാരാദി വർണ്ണങ്ങളെ കേൾക്കുന്നു, ഗൗ തുടങ്ങിയ പദങ്ങളെ കേൾക്കുന്നു, ബോധമുണ്ടാകുന്നു. അപ്പൊ ഇതല്ലേ ലാഘവം? നമ്മൾക്ക് പരിചയമുള്ള ഒന്നിനെ ശബ്ദബോധത്തിന്റെ പ്രക്രിയയിൽ സ്വീകരിക്കുന്നതിന് നല്ലത് വർണ്ണങ്ങളെയും പദത്തെയും, അതിനപ്പുറം പദസ്ഫോടം എന്ന് പറഞ്ഞൊരു സാധനത്തിന് എന്തിനു സ്വീകരിക്കണം? അതുകൊണ്ട് വർണ്ണവാദിനോ ലഖീയസി കൽപ്പന, വർണ്ണവാദിയുടെ ഇതിനെ സംബന്ധിച്ചുള്ള ആശയം, കൽപ്പന എന്ന് പറഞ്ഞാൽ ഇവിടെ ആശയം, അത് വളരെ ലഘുവാണ്, സിമ്പിളാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. സ്ഫോടവാദിനസ്തു ദുഷ്ടഹാനി അദിഷ്ടകൽപ്പന. സ്ഫോടവാദിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടഹാനി അദിഷ്ടകൽപ്പന എന്ന് പറഞ്ഞാൽ ദോഷം വരും. അതെന്താണത്? പറയുന്നു വർണ്ണാശ്ച ഇമേ ക്രമേണ ഗൃഹ്യമാണ് സ്ഫോടം വ്യഞ്ജയന്തി സ്ഫോടം അർത്ഥം വിനക്തീരി ഗിരിയസി കൽപ്പന സ്യാ. വർണ്ണാശ്ചയമേ, അവർക്കെന്താ കൽപ്പിക്കേണ്ടി വരുന്നത്? വർണ്ണത്തിന്റെ ബോധം അവർക്ക് അംഗീകരിക്കേണ്ടി വരും, അതിന്റെ ക്രമത്തെ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ അത് കഴിഞ്ഞ് ഈ വർണ്ണങ്ങൾ സ്ഫോടം എന്ന് പറയുന്ന ഒന്നിനെ വ്യഞ്ചിപ്പിക്കുന്നു എന്ന് കൽപ്പിക്കേണ്ടി വരും. എന്നിട്ട് ആ സ്ഫോടം അർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് കൽപ്പിക്കേണ്ടി വരും. വർണ്ണബോധത്തിനും അർത്ഥബോധത്തിനും ഇടയ്ക്ക് ശബ്ദസ്ഫോടം എന്ന് പറയുന്ന ഒന്നിനെ അധികമായി കൽപ്പിക്കേണ്ടി വരുന്നതാണ് ഗൗരവദോഷം. കൽപ്പനയിൽ ആധിക്യം വരുന്നു. വർണ്ണവാദിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇടയ്ക്ക് ഒന്നിനെ കൽപ്പിക്കേണ്ട കാര്യമില്ല. വർണ്ണബോധം ഉണ്ടാകുന്നു, പദബോധം ഉണ്ടാകുന്നു, അർത്ഥബോധം ഉണ്ടാകുന്നു. അതാണ് ലാഘവം. എന്താണോ നമ്മുടെ അനുഭവത്തിലുള്ള അതാണ് ദുഷ്ടം. വർണ്ണങ്ങളെ ശ്രവിക്കുന്നു, പദബോധമുണ്ടാകുന്നു, അർത്ഥബോധം ഉണ്ടാകുന്നു, ഇതാണ് ദുഷ്ടം. സ്ഫോടവാദിക്ക് ഇതിനെ ഉപേക്ഷിക്കേണ്ടി വരും. എന്താണോ നമ്മുടെ അനുഭവത്തിലില്ലാത്ത ഒന്നെന്താണ്? പദസ്ഫോടം. അതിനെ സ്വീകരിക്കേണ്ടി വരും. അതാണ് ദുഷ്ടഹാനി അദിഷ്ടകൽപ്പന എന്ന് പറയുന്നത്. ആണ് വർണ്ണാശ്രീമേ ക്രമേണ ഗർഹ്യമാണ് സ്ഫോടം വ്യഞ്ജയന്തി സ്ഫോടോ അർത്ഥം വിനക്തീതി. വർണ്ണങ്ങൾ സ്ഫോടത്തെ വ്യഞ്ജിപ്പിക്കുന്നു, സ്ഫോടം അർത്ഥത്തെ വ്യഞ്ജിപ്പിക്കുന്നു എന്നുള്ള ഗരീയസി കൽപ്പന, വളരെ ഗുരുതരമായ കൽപ്പന വേണ്ടിവരും. അതുകൊണ്ട് ഇവിടെ വർണ്ണപക്ഷം അത് തന്നെ സ്വീകരിക്കണം. അതാണ് മുഖ്യം. സ്ഫോടപക്ഷമല്ല. അപ്പോൾ നിത്യമായ ശബ്ദനിമിത്തമായി സൃഷ്ടി സംഭവിക്കുന്നു. ദേവാദികൾക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമുണ്ട്. അത് തുടർന്നുള്ള ചർച്ചയാണ് ഇവിടെ എത്തിയത്. സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു? ശബ്ദം കൊണ്ട്. ശബ്ദം എങ്ങനെയാണ് അവിടെ നിമിത്തം? ആ ശബ്ദം എങ്ങനെ നിത്യം? നിത്യമായ ശബ്ദത്തിൽ നിന്ന് നിമിത്തമായി സൃഷ്ടി സംഭവിക്കുന്നു. അതുകൊണ്ടെന്താ? വേദം നിത്യമാണ്. വേദം നിമിത്തമായി സൃഷ്ടി സംഭവിക്കുന്നു. അതുകൊണ്ടെന്താ? വേദം സദാ പ്രമാണമാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച ഇവിടെ വരെ എത്തി നിന്നത്. ഇതിനകത്ത് നൈയായികന്മാരെ പോലുള്ളവർ പറയും, അവർ പറയുന്നത് ശരി, സ്ഫോടം അതൊന്നും വേണ്ട. ഞങ്ങള് പറയാം, സമ്മതിക്കുന്നു, സ്ഫോടം വേണ്ട, ശബ്ദം തന്നെ. ആ ശബ്ദം സൃഷ്ടിക്ക് നിമിത്തമാണെന്ന് പറയുന്നു, അംഗീകരിക്കാം. പക്ഷേ ശബ്ദം നിത്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് ഉച്ചരിക്കുമ്പോൾ പ്രകടമാകുന്നു, നശിക്കുന്നു, പ്രത്യക്ഷമായൊരു കാര്യമാണ്. അത് നിത്യമാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ വയ്യ എന്നാണെങ്കിൽ പറയുന്നത് ശരി. ശബ്ദം നിങ്ങൾ അനിത്യമാണെന്ന് സ്വീകരിച്ചോ? സ്ഫോടത്തെ വിടാൻ തയ്യാറുണ്ടോ? ശരി, എന്നാ അത് ഞങ്ങൾ അംഗീകരിക്കാം. അവരോട് പറയണം, അഥാപി നാമ പ്രത്യുച്ചാരണം അന്യേ അന്യേ വർണ്ണാഹ സ്യു തഥാപി പ്രത്യജ്ഞാലംബന ഭാവേന വർണ്ണ സാമാന്യാനാം ആവശ്യ അഭ്യുപഗന്ധവ്യത്വ യാ വർണ്ണേഷു അർത്ഥ പ്രതിപാദന ക്രിയാരചിത സാമാന്യേഷു സഞ്ച രഹിതവ്യ. നയകന്മാരോടും കൂടി മറ്റും പറയുന്നു, വർണ്ണം അനിത്യമാണ്, ശബ്ദം അനിത്യമാണ് എന്ന് പറയുന്നവരോട് പറയുകയാണ്, ശബ്ദം അനിത്യമായി കൊള്ളട്ടെ, പക്ഷേ പശു ഗോവ് അനിത്യമാണെങ്കിലും ഗോത്വജാതി നിങ്ങൾ നിത്യമായി സ്വീകരിക്കുന്നുണ്ടല്ലോ. ഘടം അനിത്യമാണെങ്കിലും ഘടത്വജാതിയും നിത്യമായി സ്വീകരിക്കുന്നുണ്ടല്ലോ. ശബ്ദം നിങ്ങൾ തർക്കത്തിന് വേണ്ടി അത് അനിത്യമാണെന്ന് കരുതിക്കോ, പക്ഷേ അവിടെ ഗത്വാദി ജാതികളുണ്ട്. ഗത്വം കത്തും ചത്തും ജാതിയുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വർണ്ണം എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് നിങ്ങൾ ജാതി എന്ന് പറയുക, ബാക്കിയെല്ലാം അർത്ഥബോധ പ്രക്രിയയിലെ ഒരുപോലെയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ശബ്ദം നിത്യമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദത്തിലുള്ള ജാതി നിത്യമാണ്. വേദം നിത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൽ വേദ വർണ്ണങ്ങളുടെ ജാതി നിത്യമാണ്. എങ്ങനെയെങ്കിലും നിത്യമായാൽ മതി, എന്തായാലും സ്ഫോടത്തിന്റെ ആവശ്യം. ബാക്കി ബോധപ്രക്രിയയിലെ ഒരുപോലെ തന്നെ. അതാണ് അവരോട് പറയുന്നത്. അപ്പോൾ അദ്വൈതി വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. മീമാംസക പക്ഷമാണ് മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നത് എങ്കിലും അതുമാത്രമല്ല, അദ്വൈതിക്ക് ബ്രഹ്മമല്ലാതെ ഒന്നിനെയും സത്യമായി സ്വീകരിക്കാൻ പറ്റില്ല, എല്ലാത്തിനെയും ബ്രഹ്മമായേ സത്യമായി സ്വീകരിക്കാൻ പറ്റില്ല. സ്വരൂപേണ ഒന്നിനെയും അതാത് രൂപത്തിൽ സത്യമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ശബ്ദം അനിത്യം എന്ന് പറഞ്ഞാലും അദ്വൈതിക്ക് ദോഷമൊന്നുമില്ല. സർവം മിഥ്യ എന്ന് പറയുന്നവർക്ക് ശബ്ദം അനിത്യം എന്ന് പറഞ്ഞാൽ എന്താ തകരാറ് എന്ന് പറയുന്നു. അഥാപി പക്ഷാന്തരത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നു. മറിച്ചാണെങ്കിൽ പ്രത്യുച്ചാരണം അന്യേ അന്യേ വർണ്ണാവസ്യു ഗ എന്ന് പറയുന്നത് വേറെ വേറെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഒന്നല്ല. തഥാപി പ്രത്യഭിജ്ഞാ ആലംബന ഭാവേന, പക്ഷെ എല്ലായിടത്തും എന്താണ്? സ്വയം കക്കാര എന്നുള്ള പ്രത്യഭിജ്ഞ ഉള്ളതുകൊണ്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ വർണ്ണങ്ങളിലെല്ലാം ഒരു ജാതിയുണ്ട്, അതാണ് ഗത്വജാതി. അതിനെ സ്വീകരിച്ചുകൊണ്ട് വർണ്ണസാമാന്യൻ സാമാന്യാനാം അവശ്യ അഭ്യുപഗന്ധവ്യത്വ വർണ്ണസാമാന്യ, അതായത് ദത്വജാതി, ഓരോ വർണ്ണത്തിനുള്ള ജാതി, ആ ജാതിയെ സ്വീകരിച്ചേ മതിയാവും. യാ വർണ്ണേഷു അർത്ഥപ്രതിപാദന പ്രക്രിയ രചിത, ഞങ്ങളിപ്പോ വർണ്ണങ്ങളിൽ ഏതൊരു പ്രക്രിയയാണോ പറഞ്ഞത്, അർത്ഥ പ്രതിപാദനത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദത്തിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം വർണ്ണത്തെ ആശ്രയിച്ച് പറഞ്ഞോ അതല്ല, അതാണ് വർണ്ണേഷു അർത്ഥ പ്രതിപാദന പ്രക്രിയ യാ രചിത ഏതെന്നാണ് ഇവിടെ വിശദീകരിച്ചത്. സാമാന്യേഷു സഞ്ചാരയിതവ്യ, അതിന് നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ആ ജാതിയിലേക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ. പക്ഷെ സ്ഫോടത്തിന് പ്രമാണമൊന്നുമില്ല, അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അവരോട് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ കാര്യത്തെ ഉപസംഹരിക്കുകയാണ്. തതശ്ച ഇത്രയും പറഞ്ഞതിൽ നിന്നും നിത്യേഭ്യ ശബ്ദേഭ്യോ, നിത്യശബ്ദങ്ങളിൽ നിന്നും ദേവാദി വ്യക്തിയെന്ന പ്രഭവ ഇത്യ വിരുദ്ധം, ഇത് പറയാനാണ് ഇത്രയും സംസാരിച്ചത്. നിത്യേഭ്യ ശബ്ദേഭ്യോ, നിത്യമായ ശബ്ദങ്ങളിൽ നിന്നും ദേവാദി വ്യക്തികളുടെ ഉത്പത്തി എന്ന് പറയുന്നതിൽ വിരോധമൊന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, നിത്യമായ ശബ്ദങ്ങളിൽ നിന്നാണ് ദേവാദി ഉത്പത്തി എന്ന് വെച്ചാൽ ജഗത്തിന്റെ സൃഷ്ടി. ആ നിത്യശബ്ദം ഏതാണ്? വേദം. വേദം നിമിത്തമായിട്ടാണ് ജഗത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നതിൽ നിങ്ങൾ ഒരു വിരോധവുമില്ല. ആ കാര്യം ആണ് വിശദമായി ചർച്ച ചെയ്തു നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തത് എന്ന് വെച്ചാൽ ആ ചർച്ച ഇവിടെ അവസാനിച്ചു. വർണ്ണവാദം, സ്ഫോടവാദം എന്ന് പറയുന്ന ചർച്ച ഇവിടെ അവസാനിച്ചു. ഇപ്പൊ പലർക്ക് സമാധാനമായിരിക്കും, എന്താ ഇത് നേരത്തെ അവസാനിപ്പിക്കാത്തത് എന്ന് ചിന്തിച്ച്, ഞാനിത് പറയുമ്പം തന്നെ ഇതെന്താ ഒന്ന് നിർത്താത്തത് എന്ന് ചിന്തിച്ചിരുന്ന പലരും ഉണ്ട് ഇവിടെ, എനിക്കറിയാം. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റും, ഇതൊക്കെ വിട്ടിട്ട് ബ്രഹ്മത്തിലേക്ക് വരട്ടെ എന്ന് കരുതിയിരുന്നവരുണ്ട്. പക്ഷെ ഇപ്പൊ ആശ്വസിക്കാം, ഇത് അവസാനിച്ചു. പക്ഷെ ആശ്വസിക്കാൻ വരട്ടെ, ഇതൊരു സൂചന മാത്രമാണ്. ഇനി ഇതിന് ഉഗ്ര സാധനങ്ങൾ വരുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൽ എനിക്ക് ചെല്ലുമ്പോൾ ഇതുപോലുള്ള ചർച്ചകൾ വരും. ഇത്രയുള്ളൂ ഇതില്. എന്താണ് ഇതൊരു ഭാരമാണെന്നുള്ള രീതി ചിന്തിച്ചിരുന്ന ഇത് ഭാരമായിട്ട് ഇണക്കും, ഇരുന്ന് വേർക്കാനേ പറ്റും. അല്ല, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് രസകരമായി തോന്നും. എങ്ങനെയൊക്കെയാണ് ഋഷിമാരൊക്കെ ചിന്തിച്ചിരുന്നത് ഈ ശബ്ദം? കാരണം അദ്വൈതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശബ്ദം. പറയുന്നത് ശബ്ദത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നതാണ്. അപ്പൊ അതങ്ങ് വെറുതെ അങ്ങ് പറയുകയല്ല. ശബ്ദത്തിൽ നിന്ന് ബോധം, ബോധത്തിൽ നിന്ന് മോക്ഷം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് അതിനെ സ്വാംശീകരിച്ച് അതിനെ അനുഭവപ്പെടുത്തിയിട്ട് പറയുകയാണ്. അപ്പൊ അതിൻ്റെ ആഴവും പരപ്പും എല്ലാം ഉൾക്കൊള്ളണം എന്നതിന് ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്നാലേ ആ പറയുന്ന ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഒരു ശാസ്ത്ര ചർച്ചയുടെ ആവശ്യമായി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പോ തത്വമസി കേട്ട് കഴിഞ്ഞാൽ ബോധമുണ്ടാകുമെന്ന് പറഞ്ഞാലും ആർക്കും വിശ്വാസം വരത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനമായൊരു കാര്യമാണ്. ആ അത്തരത്തിലുള്ളൊരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ അവന് ആത്മവിശ്വാസം ഉണ്ടായി. ആത്മവിശ്വാസമുള്ളവനെ ആത്മബലം കാണും, അല്ലാത്തവനെ അത് കാണത്തില്ല. മുമ്പൊരിക്കൽ ഞാനിത് ഇതുപോലെ ഒരു ആശ്രമത്തിൽ ഇത് പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ്. ആത്മവിശ്വാസവും ആത്മബലവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആശ്രമത്തിൽ വരണോ? ഇതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ആത്മവിശ്വാസം ഉള്ളവന് ആത്മവിശ്വാസം, അവന് ആത്മബലം ഉണ്ടാകും. ഈ ശാസ്ത്ര ചർച്ചയുടെ പ്രയോജനം തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അവിടെ വിശ്വാസം എന്ന് പറയുന്നത് വിവേകത്തെ ആശ്രയിച്ചിട്ടാണ്, അന്ധതയെ ആശ്രയിച്ചിട്ടാണ്. വിവേകം വരുമ്പോൾ വിശ്വാസം, വിശ്വാസം വരുമ്പോൾ ബലം വരും. അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം. അതാണ് ചർച്ച ആവശ്യമായിട്ട് വരുന്നത്, വിചാരം ആവശ്യമായിട്ട് വരുന്നത്. വിവേകം വിചാരം കൊണ്ടേ വരും, ഒടുവിൽ അത് ശാസ്ത്രത്തിൽ ചെന്നെത്തി. ഇത് പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ്. ഈ ആത്മബലം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹങ്കാരമാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. അതല്ല, ഈ ആത്മബലം എന്ന് പറയുന്ന പേര് അഹങ്കാരം എന്ന് പറയുന്ന പേര്. എന്തുകൊണ്ട്? വിചാരം കൊണ്ട് വിവേകം ഉണ്ടാകും, വിവേകം വിശ്വാസത്തെ ഉണ്ടാകും, വിശ്വാസം ബലത്തെ ഉണ്ടാകും. ഈ ബലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഉള്ളിൽ വിവേകം വരുമ്പോൾ തന്നെ അഹങ്കാരം നശിക്കും. അവിടെ അഹന്തയില്ല. പലരുടെയും പരാതി ഇതാണല്ലോ, ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാകും. അത് ശാസ്ത്രം ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ശാസ്ത്രത്തെ ശരിയായി ഗ്രഹിക്കുമ്പോൾ എന്ത് വരുന്നു? ആ ഗ്രഹണം എന്ന് പറയുന്ന വിവേകമാണ്. അവിടെ അഹന്ത മാറിപ്പോ. പലർക്ക് ശാസ്ത്രത്തെ ഭയമാണ്, എന്നുവെച്ചാൽ വിവേകത്തെ ഭയമാണ്. അത് ദൗർബല്യത്തിന്റെ അടയാളമാണ്. ഒരാൾ എന്തിനെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ദുർബലതയാണ്. ശാസ്ത്രബോധം ഉണ്ടായി കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ദുർബലതയുണ്ട്, അവനവനും ഭയക്കുന്നു. വാസ്തവത്തിൽ അവൻ എന്തിനാണ് ഭയക്കുന്നത്? തന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന അഹന്തയെ ഭയക്കുകയാണ്. നമ്മൾ ഒന്നിനെ ഭയന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കീഴ്പ്പെടുത്താൻ ഒക്കത്തില്ല, നശിപ്പിക്കാൻ ഒക്കത്തില്ല. പിശാചനെ ഭയക്കുന്നവന് പിശാചനെ കീഴ്പ്പെടുത്താൻ പറ്റും, പറ്റത്തില്ല. അവൻ അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കും. അതല്ലേ കുട്ടികൾ പിശാചനെ കണ്ടിട്ട് ഓടുന്നത്. ധൈര്യമുള്ളവനാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിശാച ഓടും. അഹന്തയെ ഭയക്കുന്നവനൊരിക്കലും അഹന്തയെ ജയിക്കാൻ പറ്റത്തില്ല, കീഴ്പ്പെടുത്താനും പറ്റും. പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഈ അഹന്ത എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ദൗർബല്യമാണ്. ദൗർബല്യം ഉള്ളവരല്ല അതുള്ളത്. അപ്പൊ അവനെപ്പോഴും അതിനെ ഭയന്നുകൊണ്ടേയിരിക്കും. പിന്നെ അവൻ അഹന്ത നാശം എന്ന് പറയുന്നത് എന്താണ്? തന്റെ ഈ ദുർബലതയാണ്. സ്വയം അവൻ ഭ്രമിക്കും, എന്താണ് എന്റെ അഹന്തയെല്ലാം പോയി. എന്നിട്ട് അഹന്താനാശത്തിൽ അവൻ അഭിമാനിക്കും. ഇതൊക്കെ കണ്ടുവരുന്നു. അഹന്താനാശത്തിൽ അഭിരമിക്കും. എന്നിട്ട് പറയാ, ഞാൻ അഹന്ത നശിച്ചവനാണ്. അത് അവന്റെ ഒരു അഹന്തയാണ്. എന്തുകൊണ്ട്? അവനിൽ ഭയമുണ്ട്, ദൗർബല്യമുണ്ട്, അവനതിനെ ഭയക്കുന്നു. അഹന്തയെ നശിപ്പിക്കേണ്ടത് ഭയം കൊണ്ടല്ല, ഭയന്നിട്ടല്ല, ദുർബലത കൊണ്ടല്ല. വിവേകം കൊണ്ടാണ്. ഓരോരുത്തരുടെ നട്ടില് നുകർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവന് അഹന്തയുണ്ടെന്നല്ല, അവന് ആത്മബലമുണ്ടെന്നാണ്, ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോ ശരിയായ ശാസ്ത്ര ബോധം അവിടെ ആവശ്യമാണ്, വിവേകം ആവശ്യമാണ്, അതിനുവേണ്ടിയുള്ള വിചാരം ആവശ്യമാണ്. അപ്പോഴവന് ബലമുണ്ടാവും. അല്ലാതെ അഹന്തയെ ഭയക്കുന്ന ദുർബലന്മാർക്ക് പറഞ്ഞിട്ടുള്ള അല്ല ഇത്. അവരെ ജീവിതം അങ്ങനെ ഒടുങ്ങത്തേ ഉള്ളൂ. എന്നും ഭയന്ന് ഭയന്നതിന് കഴിയും. അതേസമയം തന്നിൽ അഹന്താരാഹിത്യം സംഭവിച്ചിരിക്കുന്നു എന്നൊരു അഭിമാനവും ശേഷി. അത് അഭിമാനമല്ല, അഹന്തയില്ല എന്ന് കാണിക്കാൻ വേണ്ടി നട്ടലിനെ വില്ല് പോലെ വളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വളഞ്ഞെന്ന് വിചാരിച്ച അഹന്ത പോകത്തില്ല, സ്പൈനൽ കോഡ് തകരാറുള്ള അവസ്ഥയുള്ളൂ. അതിന് തേയ്മാനം സംഭവിക്കും, സ്ലിപ്പായിപ്പോ. അല്ലാതെ ഒന്നും സംഭവിക്കും. വേണ്ട ഇതാണ്. അതുകൊണ്ടാണ് ബോധമുള്ള ഗുരുക്കന്മാര് ശാസ്ത്രത്തെ ഗ്രഹിക്കണമെന്ന് പറയുന്നത്. ഇത് അപകടം പിടിച്ച ഒരു കാര്യമാണെങ്കിൽ അത് പറയൂ, ഇല്ലല്ലോ. പിന്നെ അപകടം ഉണ്ടാവാം, ഏതിനും അപകടം ഉണ്ടല്ലോ. അത് ശരിയായ രീതിയിൽ ഗ്രഹിക്കാതിരുന്നു. അതുകൊണ്ട് ഇതിനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെ ഭയം വരുന്നോ മനസ്സിലാക്കുക, അതിന്റെ പിന്നിലൊരു ദുർബലത. ആ ദുർബലത ഉണ്ടാകുന്നത് തന്നിൽ നിന്ന് തന്നെ, തന്റെ അഹന്തയിൽ നിന്നാണ്. അതിനെ ദുർബലത കൊണ്ട് നേരിടാൻ പറ്റത്തില്ല, ഉപയോഗം കൊണ്ട് തന്നെ നേരിടും. അതുകൊണ്ട് ഇതിനെ പേടിക്കുന്നവരോട് പറയുക, അതുകൊണ്ട് തൽക്കാലം സമാധാനിക്കാം. വർണ്ണവും സ്ഫോടവും അവസാനിച്ചു, നമ്മുടെ മനസ്സിന്റെ സ്ഫോടവും തീർന്നു. ഈ ബുക്ക് നേരത്തെ നമ്മള് സ്കാൻ ചെയ്ത് നമ്മൾ അപ്പൊ നീ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചു. നിനക്ക് ഫുൾ ബുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ അത്യാവശ്യം 10 പേജ് 20 പേജ് നിനക്ക് എടുത്ത് വെച്ചു. ഒരു ബുക്ക് എടുത്ത് വെച്ചാൽ നല്ലത്. നിനക്ക് എല്ലാ ക്ലാസ് വർക്കുണ്ടല്ലോ സാങ്ക് ക്ലാസ് വരെ മിസ്സായിട്ടുണ്ട്. ആദ്യം ഉണ്ട് അല്ലെ, നീ വേറെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓക്കെ. അത് പക്ഷെ ആദ്യം ഉണ്ട്, നമ്മുടെ സെർവറിലും ഉണ്ട്. ആ കാത്തിച്ച് വെച്ചിട്ട്